ശ്രീമുഖേ മത്സ്യാമൃതഭക്ഷണീ മത്സ്യമധുര സങ്കീർത്തനാനാവിധി സാംഗീം മനസിദ്ധസക്തി ആനന്ദാത്മികാമീശ്വരേ കിഞ്ചന അസംവൃതം, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഉന്നയനേന കിഞ്ചന കിഞ്ചിതപ്യ അനാവൃതം അനാച്ഛാദിതം തഥാ നൈനേന കിഞ്ചന അസംവൃതം അന്തരനുപ്രവേശിതം ബാഹ്യഭൂതേന അന്തർഭൂതേന ച അനാവൃതം. രണ്ടു കാര്യം ഇവിടെ പറഞ്ഞു. നൈനീന്ന കിഞ്ചന അനാവൃതം, അനാച്ഛാദിതം. അവ്യാപ്തം എന്നാണ്. ഓതതന്തുഭിരിവ വസ്ത്രം, വസ്ത്രത്തിൽ നൂല് ഓതപ്രോതമായിരിക്കുന്ന പോലെ അത് നമ്മൾ വിശദീകരിച്ചാണ്. അനാവൃതം എന്ന് വെച്ചാൽ അനാച്ഛാദിതം എന്ന് വെച്ചാൽ അവ്യാപ്തം. ഇതാണ് ഈശാവാസ്യത്തിൽ ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. ഈശാവാസ്യം ആച്ഛാദിതം എന്ന് പറഞ്ഞു. ഈശാവാസ്യം ഇതെന്ന് സർവം ഈശാ ഇവിടെയും അതേപോലെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അനാച്ഛത വ്യാപ്തം, ഒന്നും തന്നെ ഇതിനാൽ വ്യാപ്തമാകാത്തതില്ല. അത് രണ്ടു തരത്തിലും പറഞ്ഞു. ഓത തന്തുരിഭ വസ്ത്രം, പ്രോതരിഭ വാസ. ഓതപ്രോതമായിരിക്കുന്ന പോലെ, ഓടും പാവമായിരിക്കുന്ന പോലെ എന്ന് പറയും. ബാഹ്യഭൂതേന അന്തർഭൂതേന ച അനാവൃതം, ബാഹ്യഭൂതമായിരിക്കുന്നത്, പിന്നെ അന്തർഭൂതമായിരിക്കുന്ന ആത്മാവ് അനാവൃതം അവ്യാപ്തമല്ല. ഏവം സ ഏവ, അതാണ് പറയുന്നത്. എന്താണ്? ആത്മാവ് പൂർണമായതുകൊണ്ട് ആത്മാവിന് ഒരു തരത്തിലുള്ള ന്യൂനതയില്ല, ആത്മാവിന് ഒരു തരത്തിലുള്ള പരിച്ഛിന്ന ഭാവവുമില്ല. ഏവം സ ഏവ, അതുകൊണ്ട് സയവ ആത്മാവ് പൂർണ്ണമായിരിക്കുന്നതുകൊണ്ട് ആത്മാവ് തന്നെ സ്വസ്വരൂപം തന്നെ നാമരൂപാത്മന അതിനാണ് പ്രാധാന്യം. അത് തന്നെ നാമരൂപമായിരിക്കുന്നത്, അത് ഇനി പറയുന്നതുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് ഞാൻ അതൊരിക്കൽ കൂടെ പറയുന്നത്. ആത്മാവ് തന്നെ നാമരൂപത്തിൽ, നാമരൂപ സ്വരൂപത്തിൽ, നാമരൂപാത്മനെന്ന് വെച്ചാൽ നാമരൂപ സ്വരൂപത്തിൽ നമ്മൾ രണ്ടായിരിക്കും, നാമരൂപം വേറെ ആത്മാവ് വേറെ. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട് കൽപ്പിതമാണ് നാമരൂപങ്ങൾ. അപ്പോൾ എവിടെ കൽപ്പിച്ചിരിക്കുന്നു ആത്മാവൻ? അപ്പോൾ കൽപ്പനയുടെ അധിഷ്ഠാനമാണ് ആത്മാവ്. ഇങ്ങനെയാണ് സാധാരണ വിശദീകരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നു. ഏവം ഇത് അനാവൃതം അസംവൃതം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ ഏവ ആത്മാവ് തന്നെ, സ്വസ്വരൂപം തന്നെ, നാമരൂപാത്മന നാമരൂപരൂപത്തിൽ ഇരിക്കുന്നത്. അപ്പം നാമരൂപങ്ങൾ നാമരൂപത്തിൽ, നാമരൂപത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ഒന്നാണ്, നാമരൂപത്തിലിരിക്കുന്ന ഒന്നാണ്. തിരിച്ചുള്ള പറയുന്നു, നാമരൂപങ്ങളുടെ അധിഷ്ഠാനമാണ് ആത്മാവ്. അങ്ങനെയല്ല ഇവിടെ പറയുന്നു, ആത്മാവ് തന്നെ നാമരൂപമായിരിക്കുന്നു എന്നാണ്. അന്തർബഹിർഭാവേന സൈവ അന്തർബഹിർഭാവേന ആത്മാവിന്റെ അന്തർഭാവത്തിൽ, അന്തർഭാവം എന്ന് വെച്ചാൽ സ്വസ്വരൂപമായി. ബഹിർഭാവേന, ബഹിർഭാവം എന്ന് പറയുമ്പോൾ ഈ ശരീരം, ഇന്ദ്രിയം, വിഷയം, പ്രപഞ്ചരൂപത്തിൽ എന്ന് പറയുന്നു. കാര്യകരണരൂപേണ അത് വ്യക്തമാകുന്നു. ഈ ബഹിർഭാവം എന്ന് പറയുമ്പോൾ ആത്മാവ് തന്നെ ബഹിർഭാവം എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നു? കാര്യകരണരൂപത്തിൽ, കാര്യമായ ശരീരമായും കരണങ്ങളായ ഇന്ദ്രിയങ്ങളായും മനസ്സുൾപ്പെടെയുള്ള എല്ലാമായും വ്യവസ്ഥിത പറയുന്നു, വ്യവസ്ഥിതമായിരിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. എന്ത് സൈവ ആത്മാവ് തന്നെ. അപ്പൊ ആത്മാവാണ് നാമരൂപത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മാവാണ് പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, പ്രപഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. വ്യവസ്ഥിത തതു അന്യ അണുമാത്രമൊപ്പ്യസ്ഥി തതോ അന്യത്. അപ്പൊ ഈ പറയുന്ന സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി അണു മാത്രമോ, ഒരു പരമാണു പോലും ഇല്ല വേറിട്ട്, അണു മാത്രമൊപ്പ്യസ്ഥി, ദേശം പോലും ഒന്നും വേറിട്ടില്ല. നാമരൂപമായിരിക്കുന്ന പരമാത്മാവ് തന്നെ ഉണ്ട്. നാമരൂപങ്ങളെല്ലാം പരമാത്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തേണം നാമരൂപം എന്ന് പറയുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ഒരിക്കലും നാമരൂപം എന്ന് പറയാറില്ലല്ലോ. നാമരൂപം എന്ന് സർവത്ര പറയുന്നത് പ്രപഞ്ചത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ശബ്ദസ്പർശ രൂപ രസഗന്ധത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ പൃഥ്വി അപ്രത്യേജ വായു ആകാശരൂപത്തിൽ, കാലം ദിക്കു ഈ രൂപത്തിലെല്ലാം അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം, ഇതിനെ പറയുന്ന നാമരൂപമാണ്. സ്വശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അത് എന്താണ്? സയവ ആത്മാവ് തന്നെ. അത് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആത്മാവ് തന്നെയാണ് ഈ രണ്ട് രൂപത്തിൽ. ഇതാണ് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത എന്താണ്? അത് സപ്രപഞ്ചം, നിഷ്പ്രപഞ്ചം. നിഷ്പ്രപഞ്ചമായി അത് സ്ഥിതി ചെയ്യുന്നു, സപ്രപഞ്ചമായി അത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ആത്മാവ് വേറെ, പ്രപഞ്ചം വേറെ, അല്ലെങ്കിൽ സത്യമായ ആത്മാവ് മിഥ്യയായ പ്രപഞ്ചം, അങ്ങനെ വേർതിരിക്കുന്നില്ല ഈ ഭാഗത്ത്. അങ്ങനെ വേർതിരിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ പ്രാധാന്യമുള്ളതാണ് അതിനെ വേർതിരിക്കാതെ പറയുന്നു, ഒന്നെന്ന് പറയുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത മന്ത്രം വരുന്നത്. പുരസ്സക്രി ഇത്യാദി മന്ത്രവും സംക്ഷേപിത ആത്മ ഏകത്വം ആചഷ്ടേ. അപ്പോൾ ഈ മന്ത്രം ആത്മ ഏകത്വത്തെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവ് അനാത്മാവ് എന്നിവിടെ വേർതിരിക്കാൻ കഴിയില്ല, സത്യം മിഥ്യ എന്ന് വേർതിരിക്കാൻ കഴിയില്ല. നാമരൂപവും ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, എങ്ങനെ വേർതിരിക്കും? നാമരൂപങ്ങളുടെ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനാണ് പറയുന്നത് അത് കല്പിതമാണ് എന്ന് പറയുന്നത്. അവിടെയാണ് ആ അനുഭവം, നാമരൂപങ്ങളുടെ അനുഭവം വേറിട്ടുണ്ടാകുന്ന എന്തുകൊണ്ട് ജീവൻ, പ്രപഞ്ചാനുഭവം എന്തുകൊണ്ടുണ്ടാവും, അതിന് പറയുക അത് കല്പിതമാണ്, സ്വസ്വരൂപത്തിൽ ആരോപിതമാണ്, കല്പിതമാണ് എന്ന് പറയും. അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത് പറയുന്നു, ഇതം വൈ തത് മധു ദദ്ധിം ആന്ധ്രമണു അശ്വിഭ്യാം ഉവാച തദേതത് ഋഷി പശ്യന്നവോചത് രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിജക്ഷണായ ഇന്ദ്രോ മായാ ഭീ പുരുരൂപ ഈയതേ യുക്തഹ്യസ്യ ഹരയഃ ശതാദശേതി അയം വൈ ഹരയോ അയം വൈ ദശ ച സഹസ്രാണി ബഹൂനി ച അനന്താനി ച തദേതദ് ബ്രഹ്മപൂർവമനപരം അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ സർവാനുഭൂരിത്യനുശാസനം. ഇതം വൈ തത്മദ്ധിത്യാദി പൂർവ്വം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കഥകളെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ദദ്ധിൻ ആധർവണൻ എങ്ങനെയാണ് അശ്വിനി ദേവന്മാർക്ക് ഉപദേശിച്ചത്, അതെല്ലാം രൂപം രൂപവും പ്രതിരൂപവും ബഭൂവ രൂപം രൂപം പ്രതി പ്രതിരൂപവും രൂപാന്തരം ബഭൂവ മുമ്പും വന്നു. പുരസ്സക്രേ ദ്വിപത പുരസ്സക്രേ ചതുഷ്പത അവിടെ വ്യാഖ്യാനിച്ചു പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, രൂപം രൂപം പ്രതി രൂപം രൂപം ഉപാധിഭേദം പ്രതി രൂപം രൂപം എന്നിവിടെ ഉദ്ദേശിക്കുന്ന ഓരോ ഉപാധികൾ ശരീരം ഉപാധി ശരീരമാണ്. ഓരോ ശരീരം അനുസരിച്ച് മനുഷ്യ ശരീരം മൃഗശരീരം പക്ഷി ശരീരം നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഓരോ ശരീരങ്ങളെ സൃഷ്ടിച്ച് അതിൽ പക്ഷിരൂപത്തിൽ പ്രവേശിച്ചു, സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയോട് കൂടി പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ പറയുന്നു, രൂപം രൂപം ഉപാധിഭേദം പ്രതി ഓരോ ശരീരത്തിലും എന്താണ് പ്രതിരൂപവും അതിൽ പ്രതിരൂപമായി രൂപാന്തരം വഭവ. പ്രതിരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപാന്തരം. രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്തോ? പ്രതിബിംബം വഭവ. രൂപം രൂപം പ്രതി ഓരോ ദേഹത്തിനും പ്രതിരൂപോ ബഭുവ പ്രതിബിംബമായി. മുമ്പ് പറഞ്ഞു സൃഷ്ടിച്ചിട്ട് പുരശ്ചക്രെ, അവിടെ പറഞ്ഞു സൃഷ്ടിച്ചിട്ട് പക്ഷിയുടെ രൂപത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. ഈ പക്ഷിയുടെ രൂപത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ പരമാത്മാവ് തന്നെ ജീവാത്മരൂപത്തിലായി. പരമാത്മാവ് എങ്ങനെ ജീവാത്മരൂപത്തിലാകും? ആ പറഞ്ഞത് പ്രതിബിംബരൂപത്തിൽ. പ്രതിരൂപ അനുരൂപോ വാ പ്രതിരൂപം എന്ന് വെച്ചാൽ പ്രതിബിംബം. പ്രതിബിംബം എന്ന് വെച്ചാൽ ബിംബത്തിന് തന്നെ രൂപമായിരിക്കുമല്ലോ. ആ അർത്ഥം കൂടെ എവിടെ എടുക്കും? ബിംബം എങ്ങനെയാ അതുപോലെ? ബിംബം എങ്ങനെയാ അതുപോലെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്താണ്? ഈശ്വര തത്വം സച്ചിദാനന്ദമാണ്. ഈശ്വര തത്വം സച്ചിദാനന്ദമാണ്. അപ്പോൾ അത് ഈ ഓരോ ശരീരത്തിലും പ്രവേശിച്ചപ്പോൾ അതിന് അനുരൂപമായി തന്നെ മറ്റൊന്നുമായിട്ടും മാറാതെ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമായി തന്നെ അനുരൂപം എന്ന് പറയുന്നു. ആ സ്വരൂപത്തിൽ നിന്നും വിട്ടുപോകാതെ ഒരു മാറ്റവും വരാതെ സച്ചിദാനന്ദ രൂപനായി തന്നെ ഓരോ ശരീരത്തിലും ഇരിക്കുന്നു അനുരൂപം എന്ന് പറഞ്ഞത്. പിന്നെ ശരീരത്തിൻ്റെ നിലയിൽ നോക്കിയാലോ, യാദൃക് സംസ്ഥാനോ മാതാപിതരോ തത്സംസ്ഥാന തദനുരൂപയോ പുത്രോ ജായതി. മുമ്പ് പറഞ്ഞു ബാഹ്യഭൂതേന അന്തർഭൂതേന ച, ബാഹ്യരൂപത്തിലും അന്തർരൂപത്തിലും ആത്മരൂപത്തിലും ശരീരാദി രൂപത്തിലും. അപ്പൊ ബാഹ്യരൂപത്തിലെങ്ങനെ യാദൃക് സംസ്ഥാനോ, എങ്ങനെയാണോ ഈ അവയവ സംഘാതം ശരീരം, മാതാപിതരോ മാതാപിതാക്കൾ എങ്ങനെയാണോ തത്സംസ്ഥാന തദ്നുരൂപയോ പുത്രോ ജായതേ, പുത്രൻ ജനിക്കുമ്പോൾ അതുപോലെ എന്നുവെച്ചാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരൂപം ജനിക്കുന്നു, മൃഗത്തിൽ നിന്ന് മൃഗരൂപം, പക്ഷിയിൽ നിന്ന് പക്ഷിരൂപം. അത് ബാഹ്യമായി നഹി ചതുഷ്പദോ ദ്വിപദ ദ്വിപാദ്ജായതേ, നാൽക്കാലികളിൽ നിന്ന് ആനയും പശുവും, അതിൽ നിന്ന് ദ്വിപാദ് മനുഷ്യൻ പക്ഷി, ഇതൊന്നും ഉണ്ടാകുന്നില്ല. ദ്വിപദുവാ ചതുഷ്പാദ് തിരിച്ചും ഉണ്ടാകുന്നില്ല. അപ്പൊ ബാഹ്യമായും ഒരു അനുരൂപ്യമുണ്ട്, ആന്തരികമായും ഉണ്ട്, രണ്ടിനെയും മനസ്സിലാക്കണം. സയേവഹി പരമേശ്വരോ നാമരൂപ വ്യാകൃപാണോ രൂപം പ്രതിരൂപ ഭൂവ, ആ പരമേശ്വരൻ തന്നെ സൃഷ്ടികർത്താവ് തന്നെ നാമരൂപ വ്യാകൃപാണ, നാമരൂപങ്ങളെ വ്യാകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുന്നവൻ. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ വരുന്ന ഒരു ഉത്തരം പറയാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഈ ഭൂമിയിൽ നിന്ന് വേറിട്ടൊരു സ്ഥലത്ത് ആകാശത്തിലോ എവിടെയെങ്കിലും ഇരുന്നുണ്ട്, ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരാള്. എങ്ങനെയാണ് കുലാലൻ മൺപാത്രത്തെ ഉണ്ടാക്കുന്നത്? അതുപോലെ ഈശ്വരൻ വേറിട്ടൊരു ഇതൊക്കെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പൊട്ടക്കഥകൾ അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈശ്വരന് ആ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് ഉള്ള ഉപാദാനം അതെവിടെയായിരുന്നു? എന്തിനെ കൊണ്ടായി സൃഷ്ടിച്ചത്? കാരണം താൻ വേറൊരു സ്ഥലത്തിരുന്നുകൊണ്ട് സൃഷ്ടിക്കുകയല്ലേ. അപ്പോൾ ഈശ്വരൻ ഇരുന്ന സ്ഥലം അതാരാ സൃഷ്ടിച്ചത്? ഈശ്വരൻ. അപ്പോൾ അത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ എവിടെയായിരുന്നു? ഈശ്വരൻ ഇരുന്ന കസേര ഈശ്വരനാ സൃഷ്ടിച്ചെങ്കിൽ കസേര സൃഷ്ടിക്കുന്ന മുമ്പ് ഈശ്വരൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേത് കസേരയില്ല, അത് വേറൊരു കസേരയില്ല. അപ്പോൾ ആ കസേര ആരാ സൃഷ്ടിച്ചത്? അത് ഈശ്വരൻ തന്നെ. അപ്പോൾ അതിനു മുമ്പ് ഇരുന്ന കസേര ഈ ആ ഈശ്വരൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അനവസ്ഥ ദോഷം. അപ്പൊ അതിനൊന്നും വരുന്ന കസേര ഇനി വേറെ ആരെങ്കിലും ആണ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് വേറൊരു ഈശ്വരനുണ്ടെന്ന് പറയും. അപ്പൊ ഈശ്വരന്റെ കസേര ആര് സൃഷ്ടിച്ചു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന അങ്ങനെ ചില മതങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ശുദ്ധ അസംബന്ധമാണ്, പൊട്ടത്തരമാണ്. പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട്. പറയുന്നതിന് യാതൊരു യുക്തിയില്ല. വെറും അന്ധത കൊണ്ട് മനുഷ്യനൊക്കെ വിശ്വസിക്കും. ഉപാദാനം ഇവിടെ സൃഷ്ടിക്കുന്നതിന് അങ്ങനെ പിന്നെ ആകാശത്തിൽ നിന്നൊരു കോണിപ്പടി ഇറങ്ങി വന്നു, അതേ കൂടെ മേളോട്ട് കയറിപ്പോയി ഈശ്വരനുമായിട്ട് വർത്തമാനം പറഞ്ഞെന്നൊക്കെ പറയുന്നവർ ഇതുപോലെ ഇതപ്പുറവും പറയും. അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല വ്യാകുറവാണ്. ഈശ്വരൻ സൃഷ്ടിച്ചെന്ന് വെച്ചാൽ പ്രകടമാക്കുകയാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വം, ആ തത്വത്തിൽ നിന്ന് പ്രകടമാകുന്നതാണ്, വ്യാകരിക്കുന്നതാണ്. അല്ലാതെ സൃഷ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈശ്വരൻ ഒരു മനുഷ്യനെ പോലെ ഇരുന്നുകൊണ്ട് കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്ന പോലെ കൈയും കാലും കൊണ്ട് ഉണ്ടാക്കിയൊന്നുമല്ല. ഒരു തത്വം നാമരൂപാത്മകമായി പ്രകടമാകുന്നു. അതാണ് നാമരൂപേ വ്യാകുറവാണ്. അത് ഈശ്വരനിൽ നിന്ന് തന്നെ പ്രകടമാകുക. സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരനിൽ നിന്ന് തന്നെ പ്രകടമാകുന്നതാണ് പ്രപഞ്ചം. അതാണ് പ്രപഞ്ചവും സച്ചിദാനന്ദമായി അനുഭവപ്പെടുന്നു. പ്രപഞ്ചം അനുഭവപ്പെടുന്ന അങ്ങനെയാണ്, സത്തായി ചിത്തായി ആനന്ദമായി. അത് ഈശ്വരൻ നിന്നും പ്രകടമായതുകൊണ്ടാണ് പ്രകടഭാവം പ്രാഗട്യം. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ജോലിയല്ല, അധ്വാനമല്ല. അത് വെറും ബാലിശ്യമായ ചിന്തകളാണ്. രൂപം രൂപം പ്രതി രൂപം ബഹുമാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? സൃഷ്ടിച്ച ഓരോരോ ഉപാധികൾക്കും അനുസരിച്ച് തന്നെ ആ തത്വം പ്രകടമായി ബഭൂവ ആയിത്തീർന്നു. ഉപാധികൾക്കനുസരിച്ച് മനുഷ്യരൂപത്തിലായി, മൃഗരൂപത്തിലായി, പക്ഷി രൂപത്തിലായി കഴിഞ്ഞ ഗുണം പറഞ്ഞില്ലേ? പുരസ്ചക്രേ ദ്വിപത്ത, പുരസ്ചക്രേ ചതുഷ്പത്ത, അത് പുരസ്സ പക്ഷേ ഭൂത്വ പുരഹ പുരുഷ ആവിശത്. അപ്പൊ സൃഷ്ടിയുടെ തത്വം എന്ന് പറയുന്നത് യുക്തിയുക്തമായി ഇതേ സ്വീകരിക്കാൻ പറ്റും. അല്ലാതെ ദൈവം എന്ന് പറയുന്ന മനുഷ്യനെ പോലെ ഒരാളാണ് സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു യുക്തിയും ഇല്ല. കൊച്ചു കുട്ടികളെ പറഞ്ഞു പറ്റിക്കാൻ കൊള്ളാം. പല മതങ്ങളും അതാ പഠിപ്പിക്കുന്നു. രൂപം രൂപം പ്രതിരൂപം ബഭുവ. അപ്പോൾ ഓരോ രൂപത്തിനനുസരിച്ചാണ് പ്രതിബിംബം എന്ന് പറയുന്നത്. മനുഷ്യരൂപം മൃഗരൂപം അങ്ങനെ അത് ആയിത്തീർന്നു. അതാണ് പ്രകടമാകുക എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ എന്തിനാ അങ്ങനെ ആയിത്തീർന്നു? അതൊക്കെ ഇനി സമാധാനം പറയുന്നുണ്ട്. കിമർത്ഥം പുനഃപ്രതിരൂപം ആഗമനം തസ്യ ഈശ്വരൻ അങ്ങ് ഈശ്വരനായിരുന്നാ പോയി. കിമർത്ഥം പുനഃപ്രതിരൂപം ആഗമനം ഈ ഇങ്ങനെ ഈശ്വരൻ പ്രകടമായി ഓരോരോ രൂപത്തിലായി, മനുഷ്യനായി, ആ പുരുഷനായി, സ്ത്രീയായി, പല രൂപത്തിലായി, ശിശുവായി, വൃദ്ധനായി, ഈശ്വരൻ എന്തിനാ ഇങ്ങനെയാകുന്നത്? കിമർത്ഥം പുനഃ പ്രതിരൂപം ആഗമനം, ആ പ്രകടഭാവം ഓരോ രൂപത്തിനുമനുസരിച്ച് തസ്യ ഈശ്വരസ്യ. അത് സാർ നമ്മൾ ചോദിക്കുന്ന ഇത്, ആ പൂർണ്ണനായ ഈശ്വരൻ എന്തിനു ഈ അപൂർണമായ സൃഷ്ടിയെ ഉണ്ടാക്കിയെന്നൊക്കെ സാറിന് ചോദിക്കാറുണ്ട്. നിർഗുണമായ പരബ്രഹ്മം എങ്ങനെ ഇതായി? അതിനൊരു സമാധാനം വേണമല്ലോ. പല സമാധാനമുണ്ടോ? ഒന്നുകൂടെ പറയുന്നു, തദസ്യ രൂപം പ്രതിജക്ഷണായ. ഇത് പല ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അതിൻ്റെ മൂലരൂപം ഇവിടെയാണ് വരുന്നത്. എന്തിനാ പൂർണ്ണനായ സച്ചിദാനന്ദ രൂപനായ ഈശ്വരൻ ഈ സൃഷ്ടി എന്ന് പറയുന്ന കോലാഹലത്തിൽ ഇടപെട്ടത്? എന്തിനു വേണ്ടി? തദസ്യ ഈ സൃഷ്ടി, തത് ഈ പ്രതിബിംബ രൂപം എന്ന് പറഞ്ഞല്ലോ, ഈ പ്രകടമായ രൂപം എന്ന് പറഞ്ഞാൽ ഈ ജീവഭാവം എന്നർത്ഥം. സൃഷ്ടിയുടെ ഫലമായിട്ടാണല്ലോ ഈ ജീവഭാവം ഉണ്ടായത്. അത് അസ്യ ഈശ്വരസ്യ എന്നർത്ഥം. ഈ ജീവഭാവം എന്തിനു വേണ്ടി? അസ്യ ആത്മനഃ എന്നുവെച്ചാൽ പരമാത്മാവിന്റെ സൃഷ്ടി എന്തിനു വേണ്ടി? പരമാത്മാവിന് ജീവഭാവം എന്തിനു വേണ്ടി? ഈ സാധനം എല്ലാവരും ചോദിക്കുന്നത് ഇല്ലാതിരുന്നാൽ പോരെ, അല്ലേ സ്വസ്ഥം? നേരത്തെ പറഞ്ഞു പ്രജ്ഞാനഘനം, പ്രജ്ഞാനഘനമായെങ്കിരുന്നാ പോരെ, എന്തിനാ ഈ ജീവഭാവത്തിൽ വരുന്നു? പിന്നെ പറയുന്നത് ബന്ധമാണ്, മോക്ഷമാണ്, സുഖദുഃഖങ്ങളാണ്, ഇതൊക്കെ അനുഭവിക്കുന്ന ഈ അവസ്ഥയിൽ എന്തിനു വരണം? തദസ്യ അസ്യ ആത്മനഃ പരമാത്മാവിന്റെ തദ്രൂപം ഈ ജീവരൂപം ഈ ഭാവം, ബന്ധനം എന്ന് പറയുന്ന ഈ ഭാവം അല്ലെങ്കിൽ സംസാരം എന്ന് പറയുന്ന പ്രതിചക്ഷണായ പറയുന്നു. പ്രതിഖ്യാപനായ അത് ബോധിക്കുന്നതിന് വേണ്ടി നടത്തും. പ്രതിഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പ്രഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്റെ സച്ചിദാനന്ദ രൂപത്തെ പ്രഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തും. പ്രതിഖ്യാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സ്വയം പ്രകടമാകുന്നു ഈ നാനാരൂപത്തിൽ. അപ്പം നാനാരൂപത്തിൽ പ്രകടമായതുകൊണ്ടാണ് അതിന് സ്വയം തൻ്റെ സച്ചിദാനന്ദ രൂപത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത്. പ്രജ്ഞാനഘനമായിരുന്നു അത് സാധ്യമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത സുഷുപ്തി, സുഷുപ്തിയിൽ അത് സ്വസ്വരൂപ സ്ഥിതനായിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അതിന് ആത്മജ്ഞാനിയാകാൻ കഴിയുകയില്ല, ആത്മബോധം ഉണ്ടാകാൻ പറ്റുമോ? അതിന് പറയാൻ പറ്റും ഞാൻ സച്ചിദാനന്ദനാണ്, ഞാൻ ബ്രഹ്മമാണ്, തത്വമസി. ഇത്തരത്തിലുള്ള യാതൊരു വ്യവഹാരവും ഇവിടെ സാധ്യമല്ല. എന്തുകൊണ്ടത് പ്രജ്ഞാനഘന രൂപത്തിലിരിക്കുന്നു. പിന്നെ സൃഷ്ടി എന്താണ്? ജാഗ്രതയിലേക്ക് വരണം, ബാക്കി ഇത് മനസ്സിലാക്കണം. ജാഗ്രതയിൽ വരുമ്പോൾ അവൻ പറയുന്നു തത്വമസി അഹം ബ്രഹ്മാസ്മി. ഇവിടെ ഗുരുവും ശിഷ്യനും എല്ലാം വരുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ശാസ്ത്ര ആചാര്യാദന പ്രഖ്യാപനായ പ്രതിഖ്യാപനം എന്ന് വെച്ചാൽ പ്രഖ്യാപനം. ഇപ്പൊ ജാഗ്രതയിൽ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ശാസ്ത്രം വരുന്നു, ആചാര്യൻ വരുന്നു, ശിഷ്യം വരുന്നു, ഇതെല്ലാം ആ തത്വം തന്നെ. ശാസ്ത്രരൂപത്തിൽ വരുന്നതും തന്നെ പറയുന്നു വേദം, ഈശ്വരന്റെ വചനം എന്ന് പറയുന്നു. നാമം നാമിയിൽ നിന്ന് അന്യമല്ല എന്ന് പറയും, അന്യമല്ല. ഇപ്പൊ ശാസ്ത്രരൂപത്തിൽ വന്നിരിക്കുന്നതും ആ പരമാത്മാവാണ്, ആചാര്യരൂപത്തിൽ വന്നിരിക്കുന്നു പരമാത്മാവാണ്, ശിഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു പരമാത്മാവാണ്, ഉപദേശരൂപത്തിൽ വന്നിരിക്കുന്നു പരമാത്മാവാണ്. അതാണ് ശാസ്ത്ര ആചാര്യാദിന ഈ രൂപത്തിൽ വന്ന് പ്രഖ്യാപനായ ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതി രൂപം, പ്രതിരൂപം എന്ന് പറയുന്നു. അത് പറയുന്നു സുഷുപ്തിയിൽ അത് പ്രജ്ഞാനഘനമായിരിക്കുന്നു, അവിടെ ഉറങ്ങിയാൽ പോരെന്ന് പറയുന്നു. അത് പരമാർത്ഥ അവസ്ഥയാണ്, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ജാഗ്രതയിൽ വന്നാലേ ഈ സച്ചിദാനന്ദത്തെ ബോധിക്കാൻ കഴിയും. ഗ്രഹണം ഇവിടെ സംഭവിക്കും, ഇവിടെ പറയാൻ പറ്റും താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. യദിഹി നാമരൂപ എന്ന വ്യാക്രിയേതി, ഈ നാമരൂപങ്ങൾ പ്രകടമാകാതിരുന്നാൽ, ഈ ജാഗ്രതയിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൃഷ്ടിയിലേക്ക് വരാതിരുന്നാൽ, കണ്ടാണ് പറയുന്നത് തത്വമസി തത് എന്ന് പറയുന്നത് ആ സമ്പ്രസാദന കാണിക്കുകയാണ്. ആ സമ്പ്രസാദനായിരുന്നു കഴിഞ്ഞാൽ എന്താണ്? തഥാ അസ്യാത്മനോ നിരുപാധികം രൂപം പ്രജ്ഞാനഘനാക്യം ന പ്രതീക്ഷായേത. ഈ നാമരൂപങ്ങൾ പ്രകടമാകാതിരുന്നാൽ, ജാഗ്രതത്തിലേക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ, സൃഷ്ടി ജാഗ്രതയാണ് സൃഷ്ടി. അസ്യാത്മനോ നിരുപാധികൻ രൂപം, അതിൻ്റെ ആ നിരുപാധികമായ രൂപം, അത് ഉദാഹരണത്തിനാണ് സുഷുപ്തി പറയുന്നത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. സുഷുപ്തി എന്ന് പറയുന്നത് ചിന്തിച്ചില്ലെങ്കിൽ ഇതൊരിക്കലും മനസ്സിലാകത്തില്ല. പ്രജ്ഞാനഘനാഖ്യം, പ്രജ്ഞാനഘനം എന്നാണ് അതിനെ പറയുന്നത്. എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന വിധത്തിലുള്ള പ്രഖ്യാപനമില്ല, ഈ വെളിപ്പെടുത്തലില്ല അവിടെ? നമ്മൾ സാധനം പറയില്ല അയാൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിപ്പെടുത്തി, ഉദ്ഘോഷിച്ചു എന്ന് പറയുന്നു. സൃഷ്ടി എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രഖ്യാപനത്തിന്, ശാസ്ത്ര ആചാര്യാദി രൂപത്തിൽ സർവരൂപത്തിലും ഈ കാര്യം തന്നെ ഇനി വിശദീകരിക്കും. സർവരൂപത്തിലും ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, തത്വം വെളിപ്പെടണം അതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അത് സ്വയം ഇങ്ങനെ പ്രകടമാകുന്നു. അതുകൊണ്ട് അത് രണ്ട് രൂപത്തിലും ഇരിക്കും, ഒന്ന് പ്രജ്ഞാനഘന രൂപത്തിലിരിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണർന്നു വന്ന് ജാഗ്രതയിൽ വന്ന് ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു, ഇവിടെ സച്ചിദാനന്ദമായി പ്രകാശിക്കുന്നു. അവിടെ ഒന്നുമുണ്ട് നിരുപാധികമായി കേവലമായി സ്ഥിതി. ഇത് ഇതിനു വേണ്ടി, ഇത് സൃഷ്ടി എന്തിനു വേണ്ടി? അതിൻ്റെ സമാധാനം പല സ്ഥലത്ത് ശ്രുതി പറയുന്ന ഇതാണ്. ആ സൃഷ്ടി എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാ? താൻ നിത്യമുക്തനാണ്, നിത്യമുക്തനായിരിക്കുന്നതിന് തന്നെ ഇനി മുക്തിയുടെ ആവശ്യമുണ്ട്. മുക്തന് പിന്നെ എന്തിനാ മുക്തിയുടെ ആവശ്യം? പിന്നെന്തിനാ ഈ സൃഷ്ടി? ഞാൻ നിത്യമുക്തനാണ്, എനിക്ക് മുക്തിയുടെ ആവശ്യമില്ല, ഈ സൃഷ്ടി എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എന്താ തുടങ്ങുന്നത്? ഞാൻ നിത്യമുക്തനാണ്, താൻ നിത്യമുക്തനാണെന്ന് അറിയണമെങ്കിൽ ഈ സൃഷ്ടി വേണം. അതറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ബാക്കി ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. എന്തിനു വേണ്ടി സൃഷ്ടി, എന്തിനു വേണ്ടി ഇന്ന് സൃഷ്ടി എന്ന് ചോദിക്കുന്നതിൻ്റെ താല്പര്യം അതാണ്. നിത്യമുക്തനും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല, അവനിൽ ബന്ധനമില്ല. പിന്നെന്തിനു വേണ്ടി ഇതൊക്കെ ഉണ്ടായത്? ബന്ധനത്തിൽ വന്നിട്ടല്ലേ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വന്നു. ഇത് വരാതിരുന്നാൽ മതി പ്രശ്നം തോന്നുന്നു. അസ്വസ്വരൂപത്തിലിരുന്നാൽ മതി. പക്ഷെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ നിത്യമുക്തനാണ് എന്ന് പറയാൻ കഴിയും. താൻ നിത്യമുക്തനാണ് എന്ന ആത്മബോധം അതുണ്ടാകും? ഉണ്ടാകത്തില്ല. അതാണ് ആത്മബോധം, താൻ നിത്യമുക്തനാണ്, തന്നിൽ ബന്ധനമില്ല, തനിക്ക് മോക്ഷത്തെ പ്രാപിക്കേണ്ടതില്ല, അത് തന്റെ സ്വരൂപമാണ്. ഇതാണ് ബോധം. ഈ ബോധം ഈ ജാഗ്രതയിലേക്ക് വന്നാലേ ഉണ്ടാകും. അതിനുവേണ്ടി നാമരൂപമായി പ്രകടമായി ആണ്. യതി ഹി നാമരൂപ എന്ന വയക്രിയത്തെ, ഈ നാമരൂപങ്ങളായി ഇങ്ങനെ പ്രകടമാകാതിരുന്നാൽ. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞെന്താണ്, സയവ നാമരൂപാത്മന അന്തർബഹിർഭാവേന കാര്യകാരണ രൂപേണ ഉപസ്ഥിത. അവൻ തന്നെ നാമരൂപാത്മകമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈശ്വരനെ സൃഷ്ടിക്കുന്നതിന് വേറൊരു ഉപാദാനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ തന്നെയാണ് സൃഷ്ടി, സ്വയം തന്നെ നാമരൂപാത്മകമായി പ്രകടമായിരിക്കുകയാണ്. അങ്ങനെ പ്രകടമായില്ലെങ്കിൽ നമ്മൾ ഈശ്വരൻ എന്ന് ആരാ പറയുന്നത്? ജാഗ്രത ഇല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയാൻ പറ്റും? പ്രജ്ഞാനഘനമെന്ന് പറയാൻ കഴിയും. ആത്മാവിനെ കുറിച്ചോ അനാത്മാവിനെ കുറിച്ചോ ചിന്തിക്കാൻ പറ്റും. ബന്ധത്തെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ചോ പറയാൻ പറ്റും. നിത്യമുക്തിയെ കുറിച്ച് പറയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ അതിനുവേണ്ടി, ബന്ധമോക്ഷ വ്യവഹാരത്തിന് വേണ്ടി എന്നും പറയാം. തഥാ, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രകടഭാവം വരുന്നത്? സ്യാത്മനോ നിരുപാധിക രൂപം, ആ നിരുപാധികമായ രൂപം. അപ്പോൾ ഇതിൻ്റെ വാസ്തവരൂപം ഇതാണ്, നിത്യമുക്തമാണ് തൻ്റെ സ്വരൂപം എന്നുള്ളത്. ന പ്രതീക്ഷ ഏത, ഈ വ്യാകൃതി രൂപത്തിലുള്ള സൃഷ്ടി സംഭവിച്ചില്ലെങ്കിൽ ആർക്കും ബോധം ഉണ്ടാകത്തില്ല. അപ്പോൾ സൃഷ്ടി എന്തിനു വേണ്ടി? ഈ തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടി. അതാണ് സൃഷ്ടി. അത് പ്രതിഖ്യാപനായ ശാസ്ത്ര ആചാര്യാദി ഭേദേന തത്വപ്രകാശനായ, അതുകൊണ്ടാണ് പറയുന്നത് തത്വബോധത്തിന് ശാസ്ത്രം വേണം, ആചാര്യൻ വേണം എന്ന് പറയുന്നു. ശിഷ്യം വേണം, അതും വേണം. ശ്രവണം വേണം, മനനം വേണം, നിധ്യാസനം വേണം എന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. അതെല്ലാമായിരിക്കുന്നതും ഈ പ്രജ്ഞാനഘനം തന്നെ. അല്ലെങ്കിൽ എന്താ, എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയും? ആ പ്രജ്ഞാനഘനമായി സുഷുപ്തനായിരുന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ബന്ധമോക്ഷ വ്യവഹാരം നടന്നു, ആത്മാവ് നിത്യമുക്തം എന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ? സൃഷ്ടിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിയില്ല. അപ്പൊ സൃഷ്ടിയിൽ നിന്ന് ജാഗ്രത്, നിർഗുണത്തിൽ നിന്ന് സൃഷ്ടി, ഇത് രണ്ടും ഒന്ന് തന്നെ. രണ്ടല്ല, രണ്ട് കാര്യമല്ല പറഞ്ഞു. വ്യക്തമാകുന്നു. യഥാ പുനഃ കാര്യകരണാത്മന നാമരൂപേ വ്യാകൃതേ, എപ്പോഴാണോ, എപ്പോ യഥാ പുനഃ, എപ്പോഴാണോ, എപ്പോൾ ജാഗ്രതത്തിൽ എന്ന് മനസ്സിലാക്കണം. കാര്യകരണാത്മന, കാര്യകരണരൂപത്തിൽ, കാര്യമായി ശരീരം, കർണമായി ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം നാമരൂപേ വ്യാകൃതേ, അവിടെ നാമരൂപങ്ങൾ പ്രകടമായി. അവിടെ പറയുന്നു ഞാൻ, എൻ്റേത് ശരീരം, ശബ്ദസ്പർശരൂപരസഗന്ധം, ഈ ലോകം, ആ പ്രജ്ഞാനഘനമായ രൂപത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ടാണ് ഈ വ്യവഹാരങ്ങളെല്ലാം ഇവിടെ വന്നത്. ഇതെല്ലാം യഥാപുനഃകാര്യകാരണ മനാ നാമരൂപേ വ്യാകൃതേ ഭവത തഥാ. അപ്പോ ഇവിടെ ഈ ജാഗ്രതത്തിൽ അസ്യരൂപം പ്രതീക്ഷായേത. അപ്പോ അവന്റെ ആ പരമാർത്ഥ സ്വരൂപത്തെ, രൂപം എന്ന് പറഞ്ഞാൽ പരമാർത്ഥ സ്വരൂപം, പ്രജ്ഞാനഘന രൂപത്തെ അവൻ വെളിപ്പെടുത്തുന്നു. അതെങ്ങനെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ശാസ്ത്രാചാര്യാദി രൂപത്തിൽ അവൻ വെളിപ്പെടുത്തുന്നു. ഇനി എന്തിനാ സൃഷ്ടി, എന്തിനാ നിർഗുണ സഗുണമായി, ഇതിന് തന്നെ ഈ തത്വത്തെ പ്രകാശിപ്പിക്കാൻ തന്നെയാണ്. വേറെ ഒരു സമാധാനമില്ല. ബന്ധനത്തിൽ വന്നിട്ട് പിന്നെ മോക്ഷത്തിനെന്തിനു ശ്രമിക്കണം, ബന്ധനത്തിൽ വരാതിരുന്നാൽ പോരെ എന്ന് ചോദി. ബന്ധനത്തിൽ വന്നാലേ മോക്ഷത്തിന് ശ്രമിക്കാൻ പറ്റും. ബന്ധമോക്ഷം കൊണ്ട തത്വം ഈ ബന്ധനത്തിൽ വന്നാലേ ഗ്രഹിക്കാൻ പറ്റും. അതിനുവേണ്ടി ഇങ്ങനെ വന്നു, നാനാരൂപമായി പോകുന്നു. ഏകരൂപത്തിലിരിക്കുന്നവൻ, ഏകരസത്തിൽ, ഏക സ്വഭാവത്തിലിരിക്കുന്നവൻ നാനാ സ്വഭാവത്തിലായി. കാര്യകാരണ ആത്മന നാമരൂപേ വ്യാകൃതേ ഭവത. ഇപ്പോഴാണോ കാര്യകാരണ രൂപത്തിൽ നാമരൂപങ്ങൾ ഇങ്ങനെ പ്രകടമാകുന്നത്? തദാസ്യരൂപം പ്രതീക്ഷായേതാക്കോ, അവന്റെ രൂപം പ്രകടമാകുന്നു. ഇനി വിഷയത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. എന്തിനു സൃഷ്ടി, നിർഗുണം എന്തിന് സഗുണമായി, എന്തിനു ഈ സംസാരം, എല്ലാത്തിനൂടെ സമാധാനം പറഞ്ഞു. സ്വരൂപബോധം പ്രജ്ഞാനഘനമായിരിക്കുമ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ് അതുണ്ടാകാത്തത്? കർണങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ. മനസ്സും കർണങ്ങളും ഈ നാമരൂപങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പൊ ഈ നാമരൂപങ്ങൾ ഉണ്ടായേ തീരൂ, എന്നാലേ ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിക്കും. അങ്ങനെ ഇരുന്നാൽ പോരെ, പോരെ ഈ ബോധം ഉണ്ടാവും. ഈ ബോധം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ വരണം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ബോധം ഉണ്ടാകാതിരുന്നാലോ നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് ജാഗ്രതയിലോ സുഷുപ്തിയിലോ? ബോധം ഉണ്ടാകാതിരുന്നാൽ ഇന്ന് ജാഗ്രത ചിന്തിക്കാൻ പറ്റുമോ? ജാഗ്രത തന്നെ ബോധമാണ്, അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. അത് അസംബന്ധമാണ്. ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകാതിരുന്നെങ്കിൽ അത് സാധ്യമല്ല ചിന്ത. എന്തുകൊണ്ട്? ജാഗ്രത ഉണർന്നിരിക്കുകയാണ് ഇവിടെ ഇരുന്ന്. അങ്ങനെ ചിന്തിക്കണം, ചിന്തിക്കും. ഇങ്ങനൊന്ന് വരാതിരുന്നെങ്കിൽ അത് അസംബന്ധമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇത് ഒന്ന് വരാതിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ഇത് വന്നതുകൊണ്ടാണ്. അപ്പൊ അസംബന്ധ ചിന്ത നമ്മൾ തിരിച്ചറിയണം. സൃഷ്ടി സംഭവിക്കാതിരുന്നെങ്കിൽ എന്നൊരാൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? കാരണം സൃഷ്ടി സംഭവിച്ചുകൊണ്ട് അത് ചിന്തിക്കുന്നു. എന്തിനാ ഈ സൃഷ്ടി? സൃഷ്ടി സംഭവിച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവൻ സൃഷ്ടിയെ അംഗീകരിച്ചേ പറ്റും. സൃഷ്ടി നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും സൃഷ്ടി സംഭവിച്ചിരിക്കുന്നു. വരാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന് ഇതെന്തിനാണ്? വരാതിരുന്നെങ്കിലെന്ന് ചിന്തിക്കാൻ ഒക്കത്തില്ല. വന്നുപോയി അങ്ങനെ ചിന്തിച്ചാൽ അത് യുക്തിഹീനമായിപ്പോ, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതായിപ്പോ. അതുകൊണ്ട് വന്നു, അത് ഈ സൃഷ്ടി, ഈ ജാഗ്രത, ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്, സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, സത്വബോധത്തിന് വേണ്ടിയിട്ടാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെ വേണോ പറയാം. ഇവിടെ ഒന്ന് ആ പ്രജ്ഞാനഘനം, മറ്റൊന്ന് ഈ നാമരൂപാത്മകം, നാമരൂപാത്മാ രണ്ട്, പ്രജ്ഞാനഘനം നാമരൂപാത്മകമായി. അതങ്ങനെ ശരി, ഇത് വന്നേ തീരും എന്ന് മനസ്സിലായി. കാരണം ഇപ്പൊ വന്നു കഴിഞ്ഞു, എന്തായാലും ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നു. അപ്പൊ ഇത് വന്നേ തീരും, എന്തിന്, എന്തുകൊണ്ട്? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, വന്നു കഴിഞ്ഞല്ലോ, സംഭവിച്ചല്ലോ. ഇനി ഈ സംഭവിച്ചതിനനുസരിച്ച്, യുക്തിക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാം. രൂപം രൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷനായ ഇന്ദ്രോ മായാഭീപുരുരൂപയ്യത്തെ. ഇന്ദ്ര പരമേശ്വര, ആ പരമാത്മാവ് തന്നെ പ്രജ്ഞാനഘനൻ. ആണ് വേദത്തിൽ ഇന്ദ്രൻ എന്നൊക്കെ ഉള്ള ശബ്ദം വന്നു കഴിഞ്ഞാൽ വരുന്ന അർത്ഥത്തിന്റെ വ്യത്യാസം മനസ്സിലാകും. ഇന്ദ്രൻ എന്ന് വെച്ചാൽ സോമരസോപ്പ് കുടിച്ച് സ്വർഗത്തിലിരുന്ന് സുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളെന്നുള്ള അർത്ഥം ഇതിൽ പറയുന്നുണ്ട്. ഇവിടെ അതൊന്നുമല്ല, ഇവിടെ ഇന്ദ്രൻ പരമേശ്വര നിർഗുണ ബ്രഹ്മം. അത് തന്നെ മായാഭേ, പ്രജ്ഞാഭേ നാമരൂപകൃത മിഥ്യാഭിമാനേവ നതു പരമാർത്ഥ പുരുരൂപോ ബഹുരൂപ ഈയത്തെ. എന്തുകൊണ്ട് ആ ദുർഗുണഭാവത്തിൽ നിന്ന് ഈ സഗുണഭാവം ഇങ്ങനെ പ്രകടമായി? ഈ ശരീരബോധം, ഇന്ദ്രിയബോധം, അഹംബോധം, മമതാബോധം, പ്രപഞ്ചബോധം, ഇതൊക്കെ എന്തുകൊണ്ട്? ഇതെന്താ കാരണം? അതാണ് പറഞ്ഞത്, മായാഭി പ്രജ്ഞാഭി പ്രജ്ഞ. ഇതെല്ലാം അറിയുന്ന ഈ പ്രജ്ഞ കൊണ്ടല്ലേ, ഈ ബോധം കൊണ്ടല്ലേ ഇതൊക്കെ അറിയുന്നത്? ഈ നാനാരൂപത്തെ അറിയുന്നു, ഞാൻ പുരുഷനാണെന്നറിയുന്നു, സ്ത്രീ എന്നറിയുന്നു, ബാലൻ എന്നറിയുന്നു, വൃദ്ധൻ എന്നറിയുന്നു, എല്ലാം പ്രജ്ഞ കൊണ്ടാണ്. പ്രജ്ഞാനഘനം പ്രജ്ഞ കൊണ്ടറിയുന്നു. അത് സംഭവിക്കുന്നു. സുഷുതിയിലുള്ളതാണ് പ്രജ്ഞാനഘനം, ജാഗ്രത്തിൽ വരുന്നതാണ് പ്രജ്ഞ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാം. സുഷുതിയിൽ അതിനെ നമുക്ക് പറയാം പ്രജ്ഞാനഘനം. വെറുതെ ആ ശബ്ദത്തിന്റെ അർത്ഥത്തിൽ പിടിച്ചു തൂക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്ന ആ തത്വത്തെ. സുഷുതിയിൽ അത് പ്രജ്ഞാനഘനമായിരുന്നു, ജാഗ്രത്തിൽ വന്നപ്പോൾ അത് പ്രജ്ഞയായി. പ്രജ്ഞാഭി, അപ്പൊ അതിന് ബോധവും നൽകാൻ പ്രജ്ഞയ്ക്ക്. ഇത് ഈ ഫലതായി തീരുന്നത് ആ തത്വം ബോധം കൊണ്ട്. പ്രജ്ഞാനഘനമായിരുന്ന തത്വം ഇപ്പൊ ഫലതായത് എങ്ങനെ? ഞാൻ നീ ഇന്ന് വേറെയായി, പുരുഷൻ സ്ത്രീ എന്നുള്ള വ്യത്യാസം എങ്ങനെ വന്നു? പ്രജ്ഞ കൊണ്ട്, ബോധം കൊണ്ട്. ഞാൻ എന്നെ പുരുഷനായി അറിയുന്നു, ഞാൻ എന്നെ സ്ത്രീയായി അറിയുന്നു, ബോധമാണ്. പ്രജ്ഞയല്ല അതിന് കാരണം. എന്താ ഈ പ്രജ്ഞ? സൂര്യന്റെ പ്രകാശം പോലെ ആ ചൈതന്യത്തിന്റെ പ്രകാശമാണ്. സൂര്യൻ ഒരു ഗോളമായി നിന്ന് സ്വയം പ്രകാശിക്കുന്നു, അതിന്റെ പ്രകാശം കൊണ്ട് ബാക്കിയുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ പ്രജ്ഞാനഘനമായിരിക്കുമ്പോൾ സ്വയം പ്രകാശം ജാഗ്രതത്തിലേക്ക് വന്ന് അതിൻ്റെ പ്രജ്ഞ വരുമ്പോൾ പറയുന്നു, ഇതാ ഞാൻ, എൻ്റെത്, ഇതാ പുരുഷൻ, ഇത് സ്ത്രീ, ഇത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം നാനാതരത്തിൽ. എന്നാൽ ഇത് പ്രജ്ഞ കൊണ്ടല്ലേ സംഭവിക്കുന്നു. അതിനെ വേറെ തരത്തിലും പറയണം. ആണ് പറയുന്നത് എന്താണ്? നാമരൂപകൃത മിഥ്യാഭിമാന നിർവാഹം, നാമരൂപങ്ങളെ കൊണ്ടുണ്ടാകുന്ന മിഥ്യാഭിമാനം. അതാണ് നേരത്തെ പറഞ്ഞ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ് തുടങ്ങിയ അഭിമാനം. അതും ബോധമാണ്. അഭിമാനം എന്ന് പറയുന്നത് എന്താണ്? അതും പ്രജ്ഞയാണ്. ഞാൻ ഇതെന്താ? ബോധമല്ലേ? ഞാൻ അഭിമാനം ബോധമാണ്. ആ ബോധത്തിലാ വരുന്നു പുരുഷൻ സ്ത്രീ ബദ്ധൻ മുക്തൻ എല്ലാം ഇതിനകത്ത് വരുന്ന ഇതെല്ലാം ഈ ബോധമാണ്. ആണ് പ്രജ്ഞാഭി ബഹുജനത്തിൽ പറഞ്ഞു നാനാ ബോധങ്ങളെ കൊണ്ട് പ്രജ്ഞാനഘനൻ ജാഗ്രതയിലെയും നാനാ ബോധങ്ങളെ കൊണ്ട് ഈ നാനാധിപത്തി വരും. പ്രജ്ഞാഭി നാമരൂപകൃത മിഥ്യാഭിമാന മിഥ്യാഭിമാനങ്ങളെ കൊണ്ട് പരമാർത്ഥമല്ല. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്ന് ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പരമാർത്ഥം പ്രജ്ഞാനഘനമാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇതൊന്നും അനുഭവിക്കാതിരുന്ന ആ തലം, അതാണ് പരമാർത്ഥം. അപ്പൊ ഇത് പരമാർത്ഥം എന്ന് പറയാൻ പറ്റും? ഇല്ല. എന്ന് പറഞ്ഞു മിഥ്യാഭിമാനേഹി, മിഥ്യാഭിമാനം കൊണ്ട് പരമാർത്ഥമല്ല, പക്ഷെ മിഥ്യാഭിമാനം പ്രജ്ഞയുടെ കളിയാണ്. ഈ പ്രജ്ഞ, ഈ ബോധം, ജാഗ്രതയിലെ ഈ ബോധം, ഇതിൻ്റെ ഈ നാനാ രൂപത്തിൽ പിരിഞ്ഞിരിക്കുന്നു. എന്നത് പരമാർത്ഥത, പരമാർത്ഥത്തിലല്ല. നാമരൂപകൃത മിഥ്യാഭിമാനേഹി എന്നത് പരമാർത്ഥ പുരുഷോ ബഹുരൂപയ്യതേ ജമ്മി. പുരുഷൻ ബഹുരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. പുരുഷനെന്നൂടെ പറയുന്ന ആരെയാണ്? ആ പ്രജ്ഞാനഘനൻ നാനാരൂപത്തിൽ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ജാഗ്രതത്തിൽ കാണുന്ന നാനാരൂപങ്ങൾ. ആത്മനിഷ്ഠമായി പറയുകയാണ്, ഞാൻ ഈ ജാഗ്രതയെല്ലാം വിട്ടിട്ട് പരമസുഖസ്വരൂപമായ സുഖനിദ്രയിലേക്ക് പോയി, പരമാർത്ഥ സുഖത്തിലേക്ക് പോയി. അവിടെ ബഹുരൂപമുണ്ടോ? ഇല്ല. അവിടെ ഏകവുമില്ല, ബഹുവില്ല, രണ്ടുമില്ല. ഏകമുണ്ടോ? ഏകവുമില്ല, ബഹുവില്ല. ഏകത്വമില്ല, നാനാത്വമില്ല, രണ്ടുമില്ല. പിന്നെ ഇത്രേ പറയാൻ പറ്റും. പ്രജ്ഞാനഘനം വേറൊരു വാക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നു. പ്രജ്ഞാനഘനം എന്നുള്ള ഞാൻ അവിടെ അവശേഷിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നു. വരുമ്പോൾ പരമാർത്ഥത്തിലല്ല, പുരൂപ ബഹുരൂപയ്യതേ ഗമ്യതേ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു രണ്ടും അങ്ങനെ ഇരുന്നാൽ പോരെ, അവിടെ നിന്ന് എന്തിനിങ്ങനെ വന്നു, എന്തുകൊണ്ട്, എങ്ങനെ ആണ് പറഞ്ഞത്? അതിനെ പ്രജ്ഞ എന്ന് പറയാം, പ്രജ്ഞയല്ലേ ഈ അനുഭവം ജാഗ്രത എന്ന് പറയുന്നു. ഈ ലോകമെന്ന് പറയുന്നത് പ്രജ്ഞയല്ലേ. എല്ലാ സിദ്ധാന്തങ്ങളും എല്ലാ തത്വവും ബന്ധവും മോക്ഷവും ലൗകികവും പാരമാർത്ഥികവും ആത്മീയവും ഭൗതികവും എല്ലാം ഈ പ്രജ്ഞയാണ്, ഈ ജാഗ്രത് പ്രജ്ഞയാണ്. മറ്റെല്ലാം അല്ലാതെ നാനാരൂപത്തിൽ ഇരിക്കുന്നു. വാസ്തവത്തിൽ ആ പ്രജ്ഞാനഘടന ഏകം എന്ന് പറയുന്നത് ഈ നാനല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ ഏകമായതുകൊണ്ടല്ല. ഈ നാനാത്വത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നത് ഏകമാണ്. സൂര്യൻ പ്രകാശിച്ചിരിക്കുന്നു, സൂര്യനെ കാണാൻ ഒരു കണ്ണുമില്ലെന്ന് വെച്ചോട്ടെ, ആരെങ്കിലും സൂര്യനെ കാണും? ഒരു കണ്ണെങ്കിലും ശേഷിക്കുന്നു സൂര്യനെ കാണും. ഒരു കണ്ണുമില്ലെങ്കിലും സൂര്യന് പ്രകാശിക്കാമല്ലോ. ഇവിടെ ഇതൊരു മരുഭൂമിയായാലും ഇവിടെ ജീവജാലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് സൂര്യനെ കാണാൻ ഒരു കണ്ണുകൾ ഇവിടെ ശേഷിക്കുന്നില്ലെന്ന് വെച്ചോട്ടെ, സൂര്യൻ പ്രകാശിക്കും. അതിനാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. ഒരു കണ്ണും അതിനെ കാണാമെന്നെങ്കിലും അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും, സ്വയം പ്രകാശം. അതുപോലെ പ്രജ്ഞാനഘനം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ സുഷുപ്തി. ജാഗ്രതയിലേക്ക് വരുമ്പോൾ പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന സ്വരൂപം എന്ന് ജാഗ്രതയിൽ പറയുന്നു. പറയുന്നതിന് വേണ്ടി ഇതൊക്കെ ആവശ്യമാണ്. സൂര്യനെ കാണുന്നതിന് വേണ്ടി കണ്ണുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കും. അതുപോലെ ഈ പ്രജ്ഞാനഘനം പ്രകാശിക്കും, ആരും അതിനെ അറിയേണ്ട ആവശ്യമില്ല. അത് പ്രകാശിച്ചുകൊണ്ട് തന്നെയില്ല, പക്ഷെ അറിയണമെങ്കിൽ ഇവിടേക്ക് വരണം, ജാഗ്രതയിലേക്ക് വരണം. സൂര്യനെ കാണാൻ കണ്ണു വേണം. അതുപോലെ ബഹുരൂപയ്യത്തെ നാനവൻ രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു, ഗമ്യത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത്. ഏകരൂപയവ പ്രജ്ഞാനഘനസൻ അവിദ്യാപ്രജ്ഞാഭി അവിദ്യാബോധം. ഏകരൂപയവ പ്രജ്ഞാനഘന, അഥവാ ഇവിടെ ഏകരൂപനായ പ്രജ്ഞാനഘനനായിരിക്കുന്നു സുഷുപ്തിയിൽ. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലാക്കണ്ടേ ഇതൊന്നും? അതിനൊരു ഉദാഹരണം വേണ്ടേ, ദൃഷ്ടാന്തം വേണ്ടേ, സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാകണ്ടേ? ഏകയേവ ഏകരൂപേവ പ്രജ്ഞാനഗ്രസൻ അവിദ്യാപ്രജ്ഞാഭി. ഭാഷകാരൻ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രജ്ഞയെ തന്നെ അവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ അവിദ്യാപ്രജ്ഞ എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം പ്രജ്ഞ ആയിരുന്നു നേരത്തെ, പ്രജ്ഞ തന്നെയാണ് പ്രജ്ഞാനഘനനായിരുന്നത്, അവിടെ അവിദ്യ ഉണ്ടായിരുന്നില്ല. ജാഗ്രത്തിൽ വരുമ്പോൾ അവിദ്യാപ്രജ്ഞ എന്ന് പറയുന്നു. സുഷുപ്തിയിൽ പ്രജ്ഞാനഘനം, ജാഗ്രതയിൽ അവിദ്യാപ്രജ്ഞ. വ്യത്യാസം എന്താ? ഈ അവിദ്യാപ്രജ്ഞ കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് സുഷുപ്തിയിൽ പ്രജ്ഞാനഘനനായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ഇതുകൊണ്ടാണ്. നീ ആരെങ്കിലും പറയൂ സുഷുപ്തിയിൽ താൻ പ്രജ്ഞാനഘനനായിരുന്നു, പരമാത്മാവ് പ്രജ്ഞാനഘനനാണ്, ആര് പറയും? ഇന്നും പറയാൻ കഴിയത്തില്ല. ഇത് പറയണമെങ്കിൽ ഈ അവിദ്യാപ്രജ്ഞ പറയും. ജാഗ്രത് പ്രജ്ഞ, അതാണ് അവിദ്യാപ്രജ്ഞ എന്ന് പറയുന്നത്. അതെന്താ ഈ അവിദ്യാപ്രജ്ഞ? അതാണ് നേരത്തെ പറഞ്ഞത് വ്യാകൃതമായി. ആ പ്രജ്ഞാനഘനം തന്നെ അവിദ്യാപ്രജ്ഞ രൂപത്തിൽ വ്യാകൃതമായി, ജാഗ്രത് രൂപത്തിലായി എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അതാണ് പ്രകടഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിദ്യാപ്രജ്ഞ എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ ഇരുന്നുകൊണ്ട് ആ പ്രജ്ഞാനഘനനെ ഇത് അറിയുന്നതുകൊണ്ട് അവിദ്യാപ്രജ്ഞ എന്ന് പറഞ്ഞു. അത് മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞു. എന്താണ് അത്? ആ സ്വരൂപത്തിൽ നിന്നുള്ള ഒരു ചുതിയാണ് കൂടെ. ഇവിടെ തന്നെ നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിദ്യ പറഞ്ഞു ഇതിനൊരു കാരണത്തെ തേടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഈ പറയുന്ന പ്രക്രിയ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രജ്ഞ, ഈ പ്രജ്ഞയ്ക്കൊരു കാരണം അവിദ്യ, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പ്രജ്ഞയുടെ കാര്യമായ അവിദ്യ ഏതാണ്? അങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം പ്രജ്ഞാനഘനനായിരുന്നു, പൂർണ്ണനായിരുന്നു, എന്നിട്ട് പ്രജ്ഞയുണ്ടായി. ആ പ്രജ്ഞ കൊണ്ട് പറയുന്നു, ഞാൻ പ്രജ്ഞാനഘനനായിരുന്നു, സുഖം അഹം അസ്വാപ്സം എന്ന് കിഞ്ചിത് അവേദിഷം എല്ലാം പറയുന്നു. അങ്ങനെ ആ തന്നെ പ്രജ്ഞാനഘനനായി അറിയുന്നു. അതുകൊണ്ട് ഇതിനൊരു പേര് കൊടുത്ത അവിദ്യാപ്രജ്ഞ. നാനാതരത്തിൽ അവിടെ പറയുന്നു, ശുദ്ധോഹം മുക്തോഹം സച്ചിദാനന്ദോഹം ശിവോഹം, ഇങ്ങനെ പലതരത്തിൽ തന്നെ അറിയുന്നു. അത് നാനാതരത്തിലല്ലേ അറിവ് വരുന്നത് എന്ന് പറയുന്നു. ഇവിടെ പറയും, അയം ആത്മാ ബ്രഹ്മ സർവം ഖല്ലിതം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി നാനാപ്രജ്ഞ അറിയുന്നു. ഇനി അത് ഇങ്ങനെ പറയുന്നു. ഇനി വേറെ തരത്തിൽ പറയും, എന്താണ് പ്രതിബോധവിദ്യുതം? എല്ലാ ബോധത്തിനും അത് തന്നെ പ്രകാശിക്കുന്നു. എല്ലാ ബോധവും അത് തന്നെ. അതിന് പ്രത്യേകിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നുള്ള ബോധമായാലും മതി. അവിദ്യാപ്രജ്ഞ, അത് അവിദ്യാപ്രജ്ഞ എന്നതിന് പറയാൻ കാരണം ഇതിങ്ങനെ പ്രകടമായിട്ടുണ്ട്. പ്രജ്ഞാനഘന രൂപത്തിലിരുന്നിട്ട് അത് നാനാരൂപത്തിനിങ്ങനെ പ്രകടമായി. അതുകൊണ്ട് തന്നെ അവിദ്യാപ്രജ്ഞ എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി പ്രത്യേകിച്ച് അവിദ്യയെ തിരികേറ്റേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല ഈ സന്ദർഭത്തിൽ പറയുന്നു. പ്രജ്ഞാനഘനം പ്രജ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവിദ്യ, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ രണ്ടേ ഉള്ളൂ, ഒന്ന് പ്രജ്ഞാനഘനം, മറ്റൊന്ന് അവിദ്യാപ്രജ്ഞ. രണ്ടെണ്ണം അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. കസ്മാത് പുനഃ കാരണം യുക്ത രഥൈവ വാചന. അടുത്തവിടെ പറയുന്നു, രൂപം വിരൂപം പ്രതിരൂപോ ബഭൂവ തദസ്യ രൂപം പ്രതിജക്ഷനായ ഇന്ദ്രോ മായാഭീ പുരുരൂപയ്യേതേ. മായാഭീ എന്നുള്ളതിനാണ് ഭാഷകാരം പറയുന്നത്, പ്രജ്ഞാഭീ ഈ ബോധം കൊണ്ട്. നാനാത്വം വരുന്നത് ഈ ബോധം കൊണ്ട്, ഏകത്വം വരുന്നത് ഈ ബോധം കൊണ്ട് തന്നെ. പുരുരൂപയ്യതേ നാനാ പുരു എന്ന് വെച്ചാൽ നാനാരൂപം, പുരുരൂപം നാനാരൂപത്വത്തെ പ്രാപിച്ചു. അടുത്തു പറയുന്നു യുക്താഹ്യസ്യ ഹരയഹ ശത ദശേതി കസ്മാത് പുരക്കാരണത്തിന് കസ്മാത് കാരണ എന്ത് കാരണം കൊണ്ട് അപൂർവാദിരൂപം യത് ബ്രഹ്മ തദേവ ഏതത് സമസ്തം ജഗത്. ഇവിടെ പറയും അപൂർവം, അടുത്തത് അപൂർവം, അനപരം, അനന്തരം, അബാഹ്യം. ആ പ്രജ്ഞാനഘന രൂപത്തെക്കുറിച്ച് പറയുകയാണ്. പിന്നീട് പറയുന്നു അവിദ്യ പ്രജ്ഞാഭി ഇങ്ങനെ ഈ നാനാരൂപത്തിലിരിക്കുന്നു എന്നും പറയുന്നു. പറയുന്നത് രണ്ടും ഒന്ന് തന്നെ പറയുന്നു. എന്താണ് അപൂർവാതിരൂപം യത് ബ്രഹ്മ, ഏതൊരു ബ്രഹ്മത്തെയാണോ അപൂർവം, അനപരം എന്നെല്ലാം വിശേഷിപ്പിച്ചത് തദേവ, വ്യക്തമായി പറയുന്നു അത് തന്നെയാണ്. എന്ത്? ഏതത് സമസ്തം ജഗത്. ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തം ജഗത്, സമ്പൂർണ്ണ ജഗത്തും തദേവ ആ ബ്രഹ്മം തന്നെയാണ്. ഇതിനും സ്പഷ്ടമായി പറയാനുണ്ടോ? ഏതത് സമസ്തം ജഗത് തദ് ബ്രഹ്മ ഏവ, ഈ കാണുന്ന സമ്പൂർണ്ണ ജഗത്തും ആ ബ്രഹ്മം തന്നെയാണ്. നമുക്കൊരു രൂപയ്യതേ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു, അത് തന്നെ. ബ്രഹ്മവ്യതിരേകിണാസ്തി, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മിഥ്യയായ ഒരു ജഗത്തൊന്നുമില്ല, മിഥ്യയായ നാമരൂപങ്ങളുമില്ല. എല്ലാ ഒരു തത്വം തന്നെയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ആ സുഷുപ്തിയിൽ എന്താണോ ഉണ്ടായിരുന്നത് പ്രജ്ഞാനഘനമായി, അതിൽ നിന്ന് കൂടുതലായി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ പ്രജ്ഞാഭി, പ്രജ്ഞകളെ കൊണ്ട്, ഈ ബോധത്തെ കൊണ്ട്, ജാഗ്രത ബോധത്തെ കൊണ്ട് നാനാരൂപങ്ങളെ അനുഭവിക്കുന്നത് ശരിയാണ്. പക്ഷെ നാനാ ആയത് പോലെ എന്ന് പറയുന്നു. നാനാ ഇവ എന്നത് നാനാ ഭാഷകാരൻ എന്ന് പറഞ്ഞു. നാനാ ഇവ എന്നത് നാനാ, പലത് പോലെ പലതല്ല. അത് ഇവിടെ പറഞ്ഞു ന തദ്വ്യതിരേകേണ അസ്ഥി. അതാണ് അടുത്ത് പറഞ്ഞു വരുന്നത്. അവിദ്യാപ്രജ്ഞയെ കൊണ്ട് ഇതിങ്ങനെയായി നിരൂപത്തിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആ ഏകമായ പ്രജ്ഞാനഘനം തന്നെ. കസ്മാത് യുക്ത രഥൈവ വാചന സുവിഷയ പ്രകാശനായ യസ്മാദസ്യ ഹരേഹ ഹരണാ ഇന്ദ്രിയാണി ശത ശതാനി ദശച പ്രാണിഭേദ ബാഹുല്യാ ശതാനി ദശച ഭവന്തി. എന്തുകൊണ്ട് ഇങ്ങനെ ഈ പ്രജ്ഞയുണ്ടായി? പ്രജ്ഞാനഘനത്തിൽ ഈ അവിദ്യാപ്രജ്ഞകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? കസ്മാത് പുനഃക്കാരണാ എന്നാണ്. എന്ത് കാരണം കൊണ്ട്? രഥൈവ വാചന, എങ്ങനെയാണോ രഥത്തിൽ വാചികളെ കുതിരകളെ ബന്ധിച്ചിരിക്കുന്നത്. രഥം എന്ന് പറയുന്നത് നിശ്ചലമായ ഒരു വസ്തുവാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഉദാഹരണത്തിലൂടെ രഥത്തിന് സ്വയം ചലിക്കുന്നതിന് ശേഷിയില്ല, പക്ഷെ വാചികളെ കുതിരകളെ അതി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചലിക്കാൻ തുടങ്ങും. നിശ്ചലതയും ചലനം, അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അവിടെ പ്രജ്ഞാനഘനമായി നിശ്ചലതയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചലനമായി. ജാഗ്രത എന്ന് പറയുമ്പോൾ ചലനം. ഇവിടെ എന്ത് ചെയ്തു? ആ രഥത്തിൽ കുതിരകളെ ബന്ധിച്ചു. അവിടെ രഥം മാത്രം, കുതിരകളില്ല. രഥേ ഇവ വാചന. ഇവിടെ എന്താണ് ചലനം എന്ന് പറയുന്നത്? രഥവും കുതിരയമ്മ ചലനം. ഇവിടെ എന്താ? സ്വവിഷയ പ്രകാശനായ. ഇവിടെ കുതിരകളുടെ സ്ഥാനത്ത് ഇന്ദ്രിയങ്ങൾ, അത് അതാതിൻ്റെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ചലനം. അതിനാണ് അവിദ്യാപ്രജ്ഞ എന്ന് പറയുന്നത്. ആ പ്രകാശത്തെ, ശബ്ദസ്പർശ രൂപ രസഗന്ധത്തിലുള്ള ഈ പ്രകാശം, അത് അവിദ്യാപ്രജ്ഞ. ഹേ യസ്മാ, എന്തുകൊണ്ടാണ് യുക്താഹി അസ്യ ഹരയഹ? യുക്ത അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു, കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഹി യസ്മാ, എന്തുകൊണ്ട് അസ്യ ഹരയഹ? ഹരണാത് ഇന്ദ്രിയാണി, ഹരണാത് ഹരയഹ, ഹരിക്കുന്നതുകൊണ്ട്. ഹരേഹ എന്ന് പേര് വന്ന്, ഹരി എന്ന് പേര് വന്ന് ഇന്ദ്രിയത്തിന്. ഹരി എന്ന് വെച്ചാൽ ഇന്ദ്രിയം. ഹരി വളരെയധികം അർത്ഥങ്ങളൊരു ശബ്ദമാണ്. ഈശ്വരനെന്നുണ്ട്, ഇന്ദ്രിയെന്നുള്ള അർത്ഥമുണ്ട്, സൂര്യനെന്നുണ്ട്, പ്രകാശമെന്നുണ്ട്, ഒരങ്ങുന്ന ഒരർത്ഥമുള്ള ശബ്ദമാണ് ഹരിശബ്ദം. ഇവിടെ ഹരിശബ്ദത്തിൻ്റെ അർത്ഥം ഇന്ദ്രിയം. ഇന്ദ്രിയങ്ങൾ യുക്തമായിരിക്കുന്നു ഇവിടെ. ആ പ്രജ്ഞാന ഘനൻ തന്നെ ശരീര ഇന്ദ്രിയ യുക്തനായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പ്രജ്ഞാന ഘനന് തന്നെ എന്ന് പറഞ്ഞു, അവിദ്യാപ്രജ്ഞാഭിവി ബഹുവചനത്തിൽ പറഞ്ഞാണ്. നാനാ അറിവുകൾ, നാനാ അറിവുകളെന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തി, ഒരു ജീവൻ, ആ ജീവന്റെ നാനാ അറിവ് നിലകളുണ്ട്. അവന് ശത ശതാനി ദശജ പ്രാണി ഭേദ ബാഹുല്യാ ശതാനി ദശജ ഭവന്തി. ശതാനി ദശജ എന്ന് പറയുന്നത് കക്കത്തുള്ളായിരം എന്ന് പറയും പോലെയാണ്. ഇത്രയെന്ന് പറയാൻ വയ്യ അവിദ്യാപ്രജ്ഞ. എന്തുകൊണ്ട്? ആ ഒരു പ്രജ്ഞാനഘനമായ ഏകമായ പ്രജ്ഞാനഘനത്തിൽ തന്നെ നാനാ ജീവഭേദങ്ങൾ വന്നു. ഓരോരുത്തർക്കും വരുന്ന പോലെ ഓരോ ഉറക്കമല്ല, ഓരോ ജീവനും വേറിട്ടല്ല, അതൊന്നേ ഉള്ളൂ. പ്രജ്ഞാനഘനം ഒന്നേ ഒന്നു, അത് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഉറക്കം, നിന്റെ ഉറക്കം, അങ്ങനെ പറയാൻ വയ്യ. നമ്മൾ വ്യവഹാരത്തിൽ ജാഗ്രത വിവരിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതല്ല. അത് പ്രജ്ഞാനഘനം ഏകരസ ഏക സ്വഭാവം ഒന്നാണ്. ആ ഒന്നിൽ നിന്ന് നാനാജീവഭാവങ്ങൾ വരുന്നു. ആ നാനാജീവഭാവങ്ങൾ വരുന്നുണ്ട്, അവിദ്യാപ്രജ്ഞ അനന്തമായി തീരുന്നു. അപ്പൊ ശത ദശച എന്ന് പറയുന്നത് പ്രാണിഭേദ ബാഹുല്യ. ഈ പ്രാണിഭേദ ജീവഭേദം അത് അനന്തമാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ശതാനി ദശജ ഭവന്തി, അതും അനന്തമാണെന്ന് പറഞ്ഞു അവിദ്യാപ്രജ്ഞ. അപ്പൊ വാസ്തവത്തിലൂടെ പ്രജ്ഞാനഘനം ഏകമാണ്. അത് ചാന്ദോഗ്യത്തിൽ പറഞ്ഞു. സതി സമ്പദ്യന വിദ് സതി സമ്പദ്യാമഹേ, അത് സത്താണ്. ആ സത്തിലേക്ക് ഈ ഓരോ ജീവനും നാനാപ്രജ്ഞയോടുകൂടിയിരിക്കുന്ന ഓരോ ജീവന്മാരും ആ സത്തിലേക്ക് ഏകീഭവിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ഉണർന്നു വരുന്നു. എല്ലാവരും ഉണർന്നു വരുന്നത് ഇവിടെ നിന്ന ഒരു സത്തിൽ നിന്നാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകമായിട്ട് വീടില്ല, പോയി താമസിച്ചിട്ട് മടങ്ങി വരാൻ. ഒരേ ഒരു സത്തിൽ നിന്ന് തന്നെ ഈ നാനാ ജീവഭാവം വരുന്നു. അതുകൊണ്ട് അവിദ്യാപ്രജ്ഞയും നാനാരൂപത്തിൽ വരുന്നു. ഇതാണ് സൃഷ്ടി. സൃഷ്ടിയുടെ പ്രയോജനം ഇതാണ്. സൃഷ്ടി സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രജ്ഞാനഘനത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഈ അവിദ്യാപ്രജ്ഞ എന്ന് പറയുന്ന വിഷയപ്രകാശനം, വിഷയബോധം. ആവശ്യബോധത്തിന് വേണ്ടി മനസ്സും മറ്റേന്ദ്രിയങ്ങളും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നു, ആ ഇതെന്റെ ജാഗ്രത്, കഴിഞ്ഞതെന്റെ സുഷുപ്തി. ആ കഴിഞ്ഞതെന്റെ സുഷുപ്തി എന്ന് പറയുന്നത് എന്തായി? നേരത്തെ പറഞ്ഞ അവിദ്യാപ്രജ്ഞ കൊണ്ട് തോന്നുന്ന അഭിമാനമാണ് എന്റെ സുഷുപ്തി. എന്റെ സുഷുപ്തി അങ്ങനെ ഒന്നില്ല, കേവലമായ ഒരു പ്രജ്ഞാനഘനം മാത്രം. ഒരു നദിയിൽ പലരറങ്ങി മുങ്ങി പൊങ്ങി വരുന്നത് പോലെയുണ്ട്. ഒരു ജലാശയത്തിൽ ഒരുപാട് പേര് ഇറങ്ങി മുങ്ങുന്നു, പൊങ്ങി വരുന്നു. ഓരോരുത്തരും പറയണം അത് ഞാൻ എന്റേതാണെന്ന് കരുതുന്ന പോലെയുള്ളു. ഒരു പ്രജ്ഞാനഘനത്തിൽ നിന്ന് അനന്തമായ ജീവന്മാരും അനന്തമായ അവിദ്യാപ്രജ്ഞയും ഉണ്ടാകുന്നു. Thank you.